മുട്ട വീഴ നാളാണതു. സൊല്ലടിയൻ ചെല്ലക്കിളിയേ, പുത്തം പുതു പൂ പൂത്തതോ, എണ്ണങ്ങളിൽ തേൻ വാർത്തതോ, മുട്ട വീഴ നാളാണതോ. സൊല്ലടിയൻ ചെല്ലക്കിളിയേ, വായ് പേശും വാർത്തയെല്ലാം കൺ പേശും അല്ലവോ, കൺ പേശും വാർത്തയെത്താൻ കണ്ണീരും സൊന്നതോ. പുത്തം പുതു പൂ പൂത്തതോ, എണ്ണങ്ങളിൽ തേൻ വാർത്തതോ, മുട്ട വീഴ നാളാണതോ. സൊല്ലടിയൻ ചെല്ലക്കിളിയേ, ചെല്ലക്കിളിയേ.